നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിച്ചെടുക്കണം. ലോകത്തെയൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ചിന്തകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരവരുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിച്ചെടുക്കണം. അല്ല, ഒരാളുടെ കാഴ്ചപ്പാട് വേറൊരാൾ കോപ്പി അടിക്കുകയല്ല. എന്ത് വീഴ്ച? വീഴ്ച എന്തെന്ന് പറയാ? അങ്ങനെ അവരവരുടെ ശരി എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറയുന്നതാണ് ലോകത്തിൽ ശരിയെന്ന് ആരെങ്കിലും പറയും? അങ്ങനെ പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരും പറയാറില്ലല്ലോ ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. അങ്ങനെ പറയുന്ന ഒരാളാരാ പറഞ്ഞു? അങ്ങനെയൊന്നും പറയാറില്ല. സാറിന് സ്വാമിയാരെ പറയുന്നു ഇന്നാരും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നു. ഗുരുദേവൻ അങ്ങനെ പറഞ്ഞു, ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നതാണ് ശരിയെന്നാരും പറയാറില്ല. ഏത് സ്വാമി പറയുന്നു? അംഗീവാസുദേവൻ എന്താ പറയുന്നു? അങ്ങനെയൊന്നും പറയത്തില്ല. പുള്ളിയെല്ലാം പറയും, പുള്ളിയുടെ ചില കാഴ്ചപ്പാടുകളും പറയും, പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറയും, ഒരുപാട് വെഡിത്തങ്ങൾ പറയും, അബദ്ധങ്ങൾ പറയും. സൈനൈഡ് കഴിക്കണമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ പറയാതെ. എന്താ സൈനൈഡ് കഴിക്കാൻ? അങ്ങനെയൊന്നും പറയത്തില്ല. സൈനൈഡ് കഴിക്കാൻ ആരും പറയത്തില്ല. നമ്മൾ കേൾക്കുന്നതിൻ്റെ കുഴപ്പമാണ്. സൈനൈഡ് കഴിച്ചാൽ ചത്തുപോകത്തില്ല. ആരെങ്കിലും സൈനൈഡ് കഴിക്കാൻ പറയോ? കേട്ടതിൽ കുഴപ്പമാണ്. ജിം ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കൾട്ട് ലീഡറായിരുന്നു. 1978 ജീവിച്ചത്. അയാളുടെ അനുയായികളെ കൊണ്ടെല്ലാം എന്ത് ചെയ്തു? സൈനൈഡ് കഴിപ്പിച്ച് എല്ലായിടത്തും പറഞ്ഞു സൈനൈഡ് കഴിച്ച് ചാവാൻ. 1000 പേര് ചത്ത് അമേരിക്കയിൽ. അപ്പോ എല്ലാം നല്ല ആൾക്കാർ. അപ്പോ അതാണ് ചില കൾട്ട് ലീഡേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് പേരന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, കഴിക്കാത്തവർ. അയാളും മരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സൈനൈഡ് കഴിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ചെന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിടും. അവിടെ നിന്ന് ഒന്നും അനുവദിക്കത്തില്ല. അങ്ങനെയൊന്നും ആരും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അമേരിക്കക്കാർ എപ്പോഴും ശ്രദ്ധിക്കും. ഓഷോ അമേരിക്കയിൽ ചെന്നിട്ട് കുറച്ച് ഇതുപോലെ ഓഷോയുടെ ആൾക്കാരും ഓഷോയും ഒക്കെ ചേർന്ന് കുറേ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആവശ്യമുള്ള അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു അവിടുന്ന്. അതൊന്നും ഒരിടത്തും അങ്ങനെ സൈനൈഡ് കഴിക്കാനൊക്കെ പറഞ്ഞ അത് ഒരിക്കൽ 1978 സംഭവിച്ചു. ജിം ജോസ് പുള്ളിയുടെ കൾട്ട് ഉണ്ടാക്കിയ നേതാവായിരുന്നു. വ്യക്തിപ്രഭാവമാണ്, ആൾക്കാർ പറഞ്ഞ ആൾക്കാർ അനുസരിക്കും. ജിം ജോസ് എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്. അപ്പോ ഒന്ന് പത്രത്തിൽ വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്, ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു വലിയ ഗ്രൗണ്ടില് 100 ആൾക്കാർ മരിച്ചു കിടക്കുന്നു തിളങ്ങും വരാന്ന്. ഈ ലീഡർമാരൊക്കെ പറയുന്ന എന്താണ്? ലോകം അവസാനിക്കാൻ പോവേണം, അതുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ ആശ്രയിക്കുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും. ചില പറയും അണുവായുധ യുദ്ധം ഉണ്ടാകാൻ പോവേണം, ഇങ്ങനെയൊക്കെ ഓരോന്ന് പ്രവചിച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് പറയും. രക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ചെയ്യുക. ആൾക്കാർ ഈ വിശ്വാസത്തിൽ അങ്ങ് ചെയ്യും. ഇയാൾ അങ്ങനെ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നു വെച്ചാൽ ഇപ്പൊ എന്നെ കാണിച്ചു തരണം, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിടുമെന്ന്. അല്ല, സൈനിയോട് ചോദിക്കാൻ ആരെങ്കിലും പറയോ? പറഞ്ഞാൽ ചത്തുപോകത്തില്ലേ? മറ്റേയാള് സൈനിയോട് കൊടുത്ത കൊന്നു. പിന്നെ സൈനിയുടെ ജോളിയുണ്ട്, അവിടെ കാര്യമാണോ പറയുന്നത്? സൈനയുടെ ജോലി എങ്ങനെ പലരെയും കൊന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നരമാംസം ലൈല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എന്താണ് ജ്യൂസ് എന്നല്ല പറയുന്നത്, എന്ത് അതെ ഗിരീഷ്മോ, എന്ത് ഗിരീഷ്മയാണ്? തുരിശ് ഗിരീഷ്മ. ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്, അവരൊക്കെ അകത്ത് കിടക്കുകയാണ്. അവരൊക്കെ ഇനി ഇറങ്ങണമെങ്കിൽ കാലം പിടിക്കും. അല്ല, സൈഡ് ചെയ്യാണ്ട് കഴിക്കാൻ സദ്ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് അകത്തിടും. അയാൾ ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നുണ്ട്, സയൻസ് എന്നൊക്കെ പറഞ്ഞ് സ്യൂഡോ സയൻസ് പറയുന്നുണ്ട്, വിവരൊക്കെ ഇട്ട് ഒരുപാട് പറയുന്ന ആളാണ്. പ്രായുകാണോ അല്ലേ എന്നുള്ള എല്ലാ വിവരൊക്കെ ഇട്ട് ഒരുപാട് പറയുന്ന ആള് പറയുന്ന അബദ്ധം എന്ന് വെച്ചാൽ, ഈ പാരമ്പര്യമായി പഴയകാലത്തുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്ന ഒരുപാട് അസംബന്ധങ്ങൾ, ജ്യോതിഷം, ഗ്രഹണത്തിന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുള്ളി സയൻസ് പറയും. ഒരാളൊരു വിശ്വാസമായി പറയാണ്, എന്താണ് ഗ്രഹണത്തിന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നമുക്ക് അംഗീകരിക്കാം, അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചോട്ടെ, കഴിക്കണ്ട. ഒരാളിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ചേർക്കാൻ നഷ്ടം. പക്ഷെ അതിന് സയൻസ് പറയാൻ പോകുന്നിടത്താണ് പ്രശ്നം. സയൻസും അതും കൂടെ അവിടെയാണ് ഈ അബദ്ധം വരുന്നത്. അതൊന്നും സയൻസ് ഇല്ല, അതൊക്കെ മനുഷ്യന്റെ വിശ്വാസമാണ്. ചൊവ്വാദോഷം, ഇനി ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അയാളുടെ കഷ്ടകാലം. പക്ഷെ ഇതിന് സയൻസ് പറയാൻ പോയാൽ അത് വിവരക്കേടാണ്. അങ്ങനെയുള്ള വിവരക്കേട് പറയുന്ന ആളാണ്. പക്ഷെ അനുയായികളുണ്ടെങ്കിൽ, ഒരുപാട് പേര് കൂടെ ഉണ്ടെങ്കിൽ എന്തും പറയാം. അത്രേ ഉള്ളൂ. മനുഷ്യന്റെ വിശ്വാസങ്ങളൊക്കെ ഒരു ഭാഗത്തിരിക്കുക. വിശ്വാസമുള്ളവർ വിശ്വസിക്കും, അല്ലാത്തവർ വിശ്വസിക്കത്തില്ല. അങ്ങനെ പോയി. ഇപ്പോ എന്താണോ തുരിശ് ഗ്രീഷ്മയല്ലേ, ഗ്രീഷ്മയല്ലേ, അവളും ഇത് ചെയ്ത എന്തിനാണ്? വിശ്വാസമാണ്. കേട്ടിടത്തോളം എന്റെ പൂർണ്ണമായ സത്യമൊന്നും അറിയത്തില്ലെങ്കിലും അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. എന്താണ്? എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? എന്ത് പാഠം നിങ്ങൾ പഠിച്ചത്? തുരിശ് ഗ്രീഷ്മയിൽ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? എന്താ പഠിച്ചത്? നമ്മളീ പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അഭയം. അവനവന്റെ ജീവിതം വേറെ ആരെയും കൊണ്ട് കൊടുക്കരുത്. അവനവന്റെ ജീവിതം എന്ത് ചെയ്യണം? അവനവന്റെ ജീവിതം എന്ന് പറയുന്ന അമൂല്യമായ ഒരു സാധനമാണ്. അത് ഒരിടത്ത് കൊണ്ടുപോയി സമർപ്പിക്കരുത്, അത് അവന്റെ കയ്യിൽ തന്നെ വയ്ക്കണം. ഈ പയ്യന് പറ്റിയ അതാണ്. അവൻ എന്ത് ചെയ്തു? അവന്റെ ജീവിതം കൊണ്ടുവന്ന് ഈ തുരിശിന്റെ കൊണ്ട് കൊടുത്തു. ഇവളെന്ത് ചെയ്തു? ഇവനെ കുറേശ്ശെ കുറേശ്ശെ സ്ലോ പോയിസണിങ് കൊന്നുകൊണ്ടേയിരുന്നു. കേട്ടിടത്തോളം അങ്ങനെയാണ്, പൂർണ്ണമായി എനിക്കറിയില്ല. അപ്പോൾ പോലും അവനെന്ത് ചെയ്തു? അവൻ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. അവളെ ഒരിക്കലും അവന് അവിശ്വസിക്കാൻ തോന്നിയില്ല. അവളുടെ ഉള്ളിൽ പകയായിരുന്നു. പക്ഷെ അവൻ അവളെ പൂർണ്ണമായും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. മരിക്കുന്നതുവരെ അവന് തിരിച്ചറിയാൻ പറ്റിയില്ല അവന്റെ ജീവിതം എന്താണ്, അവൾ ആരാണ്. അപ്പൊ അവനവന്റെ ജീവിതം എന്ന് പറയുന്നത് വേറൊരാൾക്ക് കൊണ്ട് സമർപ്പിക്കരുത്. അതൊക്കെ ചില വൈകാരികമായി ഇമോഷൻ ആത്മഹത്യയാണ്, വൈകാരിക ആത്മഹത്യയാണ്, ഇമോഷണൽ സൂയിസൈഡ് എന്ന്. അതൊരിക്കലും മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അത് പരസ്പര സ്നേഹം ഒക്കെ ആകാം അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ വൈകാരികമായ അടിമത്തം അത് സ്വയം സ്വീകരിക്കാൻ പാടില്ല, സ്വതന്ത്രമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കട്ടിലും അതാ സംഭവിച്ച അമേരിക്കയിൽ, ഇവരെല്ലാവരും വൈകാരിക അടിമകളായി. അയാളും ചാകാൻ പറഞ്ഞപ്പോൾ ഇവരെല്ലാം വിഷം കുടിച്ച് ചേർത്ത് 1000 പേര്. വലിയ വിദ്യാസമ്പന്നരായ ആൾക്കാരുണ്ടായി, ബുദ്ധി ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. വലിയ വലിയ ബുദ്ധിമാന്മാരൊക്കെ ഇതിൽപ്പെട്ടു പോകും. ഇതൊരു തരം തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള സാധാരണ മനുഷ്യർക്ക്, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലാത്തവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രായോഗിക ബുദ്ധിയുണ്ട്. അപ്പൊ ഇതും ഈ അഭയത്തിനൊരു വലിയ ഉദാഹരണമാണ്. ശരണ്യതയ്ക്ക് സ്വന്തം ജീവിതത്തെ കൊണ്ട് ആരെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അവൻ തന്നെ അതിനെ സംരക്ഷിച്ച്. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒന്നാണ്. അത് ജീവിച്ച് തീർക്കാനുള്ളതാണ്, മരിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിച്ച് തന്നെ അത് തീർക്കണം. എങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവനവന് ഇഷ്ടമുള്ള രീതി ജീവിക്കണം. അവനവന് ഇഷ്ടമുള്ള രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത്, ഇഷ്ടമുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവൻ ജീവിക്കണം. പക്ഷെ ആ ജീവിതത്തിൽ എപ്പോഴും ഒന്ന് വേണ്ടത് എന്താണ്? ഒരു പൊതുവായ ഡിസിപ്ലിൻ, അത് വേണം. ആ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അവന് സമാധാനമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ജീവിതം വളരെ പ്രയാസമായിരിക്കും. അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ താൻ തോന്നിയായി ജീവിക്കുക എന്നുള്ളതല്ല, താൻ തോന്നി എന്ന് വെച്ചാൽ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക, അങ്ങനെയല്ല. ഡിസിപ്ലിൻഡായിട്ട് ജീവിച്ച സന്തോഷമായും സമാധാനമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ കിടന്ന ഉറക്കം വരത്തില്ല. അങ്ങനെയുള്ള അവനവനെയല്ല എന്റെ നഷ്ടം. ഒരുത്തൻ അനിയന്ത്രിതമായി ജീവിച്ചു കഴിഞ്ഞാൽ നഷ്ടം അവന് തന്നെ. എന്തുകൊണ്ട്? അവന് കുറച്ച് സമയം മാത്രമേ അവന് ആ ജീവിതത്തിൽ സന്തോഷം കിട്ടൂ, ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ ഭയക്കേണ്ടി വരും, അവൻ അസ്വസ്ഥനാകും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിനോടുകൂടി ജീവിക്കും. തൻ്റെ ജീവിതം എന്ന് പറയുന്നതിൻ്റെ നിയന്ത്രണം വേറെ ഒരാളെ ഏൽപ്പിക്കാൻ പാടില്ല, അവനവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ആരെങ്കിലും ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അവർ ചൂഷണം ചെയ്യും, അവർക്ക് വേണ്ടി ഉപയോഗിക്കും. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ശ്രമിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ പറയും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഗുരുദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇവിടുത്തെ സ്വാമിമാരൊക്കെ പറയും, നിങ്ങളൊക്കെ പറയും. ചുമ്മാതെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഏതൊക്കെ പടിയിൽ ചവിട്ടി മേലോട്ട് കയറാം, എന്തൊക്കെ ആയിത്തീരാം, അതിനുവേണ്ടി ഗുരുദേവനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു, ആണോ അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഈ സാഹചര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അങ്ങനെയല്ലേ ചിന്തിക്കുന്നു? ആ അങ്ങനെയാണ്, അതാണ് സ്വാഭാവികം നമ്മൾ പറയരുത് ഞാൻ എല്ലാം സമർപ്പിച്ചിരിക്കണം, അതുകൂടെ പറയരുത്. ഇതാണ് സ്വാഭാവികം. എന്ത്? നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു. നിങ്ങൾ സമർപ്പിച്ച ആ നിമിഷം പോലും നിങ്ങൾ മണ്ടനാണ്. ഇതുപോലെയല്ല തുരിശ് ഗ്രീഷ്മയുടെയും കയ്യിൽ പോയി ചാടും, പിന്നെ അവൻ്റെ കാര്യം പോക്കാട്. അവനവൻ തന്നെ അവനവന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യണം, അവനവൻ തന്നെ അതിനെ നിയന്ത്രിക്കണം, അവനവൻ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ കൊള്ളാം, അതൊരിക്കലും മറക്കാൻ പാടില്ല. ജീവിതത്തിലൊരു ഡിസിപ്ലിൻ, അതാണ് ബാക്കിയുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരേ ഒരു ഉപായം. അതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറ്റും. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഇതാണ്, വേറൊരാളുടെ കയ്യിൽ സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കരുത്. കൊടുത്താൽ അത് നഷ്ടമാണ്, നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് പരസ്പര സ്നേഹം എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരർത്ഥമില്ല. പരസ്പര സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷെ തൻ്റെ കാര്യം താൻ തന്നെ നോക്കി തന്നെ പോകണം. ഇല്ലെങ്കിൽ ഇതുപോലെ പറ്റും. അമേരിക്കനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇയാൾക്ക് സമർപ്പിച്ച്. അപ്പോൾ അയാൾ വിഷം കുടിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഒന്നുമില്ല, എല്ലാവരും വിഷം കുടിച്ചു. സ്വന്തം ജീവിതത്തെ വേറെ ഈ കൾട്ട് ലീഡർമാർക്ക് അതാ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങ് കൈവശപ്പെടുത്തും. അപ്പോൾ ആ ദിവസം ആത്മഹത്യ വരെ എത്തിച്ചേരും. അവര് അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മള് മാറിയെന്ന് ഭക്തിക്ക് എന്തൊക്കെ നിർവേദനം കൊടുക്കുന്നതല്ല എന്നുള്ളതല്ല വിഷയം, ഓരോരുത്തരും ഭക്തി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് പറയാൻ, അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്, വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. നമ്മളെങ്ങനെ അതിനെ നിർവചിക്കുന്നു, നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ആത്മീയത എന്ന് പറയുന്നത് ഏതായാലും ശരി, എല്ലാം വ്യക്തിനിഷ്ഠമാണ്. ഏതായാലും ശരി, ജ്ഞാനമെന്നോ ഭക്തിയെന്നോ യോഗമെന്നോ എന്ത് പറഞ്ഞാലും വ്യക്തിനിഷ്ഠമാണ്. കാരണം ആത്മീയം എന്ന് വെച്ചാൽ ആന്തരികമായ കാര്യങ്ങളാണ്, അതിന് വ്യക്തിനിഷ്ഠമായിരിക്കാനേ പറ്റും. അതിലൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, അതിലൊന്നും അർത്ഥമുള്ള കാര്യങ്ങളല്ല. അതിനർത്ഥമുള്ള കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ ഈ പഴയ ഗോത്ര സ്വഭാവം അനുസരിച്ച് നമുക്ക് ഒന്നിച്ചുകൂടാനും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു ശീലം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളത് വളർത്തിയെടുക്കുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുകിടക്കുന്നു എന്നേ ഉള്ളൂ. ആത്മീയത എന്ന് പറയുമ്പോൾ വ്യക്തിനിഷ്ഠം, കാരണം അത് വ്യക്തിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മീയത ആവശ്യമാണ്. വ്യക്തിപരമായ നമ്മുടെ ആന്തരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നു, അതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. മറ്റുള്ളവർ ഇപ്പോൾ ഓരോരുത്തരെ കുറിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിലയിരുത്തും, അതിപ്പോൾ ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാരെയും മറ്റുള്ളവർ വിലയിരുത്തുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ അവനവനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ ആത്മീയത, അവനവനിലെ ആത്മീയതയെ അവൻ തിരിച്ചറിയുകയും അതനുസരിച്ച് അവൻ അവനവരെ തന്നെ രൂപപ്പെടുത്തി മുമ്പോട്ട് പോകണം. അതാണ് പിന്നെ സാമൂഹ്യ നിയമങ്ങൾ എവിടെയാണ് ആവശ്യം വരുന്നത് വെച്ചാൽ, സമൂഹത്തിൽ ജീവിക്കുമ്പം സമൂഹത്തിൻ്റെ നിയമങ്ങൾ അത് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് ഞാനെപ്പോഴും ഉദാഹരണം പറയുന്നത്, ഇതിൻ്റെ ട്രാഫിക് റൂള്. അതെപ്പോഴും ഓർക്കണം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ട്രാഫിക് റൂള് അംഗീകരിക്കണം. വ്യക്തി ജീവിതത്തിൽ വ്യക്തിപരമായ ഡിസിപ്ലിനാണ് വേണ്ടത്. സമൂഹത്തിൽ വരുമ്പോൾ സമൂഹത്തിൻ്റെതായ ഡിസിപ്ലിനും സ്വീകരിക്കുന്നു, രണ്ടും പൊരുത്തപ്പെടുത്തി പോകണം, രണ്ടും വേണം. അപ്പൊ ജീവിതത്തിന്റെ സ്വന്തം അവനവന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അവനവന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതാരെയും കൊണ്ട് ഏൽപ്പിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. പിന്നെ അതങ്ങനെ ആൾക്കാർ കൊണ്ട് ഏൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വളരെ വൈകാരികമായ മനസ്സിന്റെ അതിവൈകാരികതയുള്ള ആൾക്കാരുണ്ട്, അതിവൈകാരിക ഭാവങ്ങൾ. അവർക്ക് പലപ്പോഴും റീസണബിളായി ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും കഴിയാതെ ഉള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഒരു വിഭാഗം കുറച്ച് പേര്. അവർ വളരെ വൈകാരികമായ അവസ്ഥയിലാണ്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ബുദ്ധിക്ക് ചെറിയ ചെറിയ ശരിയായ വളർച്ച വന്നില്ല. വളർച്ച വരാതിരിക്കുമ്പോൾ അതിൻ്റെ പിറകിലെപ്പോഴും അതിൻ്റെ അമ്മയുടെ ഒരു കണ്ണ് കാണും, അതിനെപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോരും, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പോയി തീ പിടിക്കും, വെള്ളത്തിൽ ചെന്ന് ചാടും, വിഷമെടുത്ത് കഴിക്കും. അപ്പോൾ അത് ബുദ്ധി വളർച്ചയില്ല. അതുകൊണ്ടാണ് എപ്പോഴും വേറൊരാൾ പിറകിൽ നിന്ന് നിയന്ത്രിക്കേണ്ടി വരുന്നത്. നിങ്ങളെ ഒരാൾ അങ്ങനെ നിയന്ത്രിക്കുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ബുദ്ധി വളർച്ചയില്ലെന്നേ ഉള്ളൂ. പിന്നെ ശരീരം കൊണ്ട് വളർന്ന മനുഷ്യർക്ക് വൈകാരികത കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ സ്വയം തീരുമാനം എടുക്കാനോ ശേഷിയില്ലാതെ വരും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കട്ടു ഗുരുക്കന്മാരെയൊക്കെ പോയി ആശ്രയിക്കുന്നത്. എല്ലാം അവിടുന്ന് തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്ന അതാണ്. അവിടെയാണ് ഈ കട്ടു ഗുരുക്കന്മാരൊക്കെ ജയിക്കുന്നത്, വിജയം അവിടെയാണ്. അപ്പോൾ അവരെ മൊത്തം ഇങ്ങ് കയ്യിലെടുക്കും, പിന്നെ അവരുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കും. അവർക്ക് സ്വയം നിയന്ത്രിക്കാനും പറ്റുന്നില്ല, പിന്നെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെ പാകപ്പെടുത്തിയെടുക്കുന്നുമില്ല, അവരോട് പറയുന്നുമില്ല. എങ്ങനെ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്, ഞാനല്ല, എന്നെ നിങ്ങളങ്ങനെ ആശ്രയിക്കരുത് എന്നവരോട് പറഞ്ഞ് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തി അവരെ സ്വന്തം കാലിൽ നിർത്താൻ ഒരിക്കലും അവരെ സഹായിക്കില്ല, അതിന് അവരെ പ്രേരിപ്പിക്കത്തുമില്ല. മറിച്ച് എപ്പോഴും അവരെ എന്തു ചെയ്യും? ആശ്രയിക്കുന്നവരായി നിലനിർത്തും. എപ്പോഴും തന്നെ ഒന്ന് ആശ്രയിക്കണം. ആ രീതിയിൽ എന്ത് കാര്യങ്ങളും ചോദിച്ച് ചെയ്യണം. ഇങ്ങനെ ഒരു മനോഭാവമായിരിക്കും. എല്ലാം എന്നോട് ചോദിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റായിപ്പോവും. ഇങ്ങനൊരു ഭാവന അവരുടെ മനസ്സിലുണ്ടാക്കിയിടും. നിങ്ങൾ എന്ത് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്താലും എന്ത് ചെയ്യണം? എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ചോദിക്കാതെ ചെയ്ത നിങ്ങൾ ആ കൾട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ചോദിക്കാതെ ചെയ്ത് ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശകാരമായിരിക്കും. അത് മതി, അത് ശിക്ഷയായിരിക്കും. എന്തുകൊണ്ട്? ചോദിക്കാതെ ചെയ്തു. അപ്പോൾ അവന് ചോദിക്കാതെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അവൻ ചോദിച്ച് ചെയ്യാൻ നിർബന്ധിതനായിത്തീരും. അങ്ങനെ വരാൻ പാടില്ല. അവനവനെ സ്വയം പ്രാപ്തനാക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരുത്തിന് അധിക വൈകാരിക ഭാവമുണ്ട്, അവന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനതിന് പ്രാപ്തനാക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ അവന് തീരെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ലല്ലോ. പക്ഷെ അവനെ നിർബന്ധിതനാക്കരുത് തന്നെ ആശ്രയിക്കാൻ. അതാണ് അതിൻ്റെ വ്യത്യാസം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലും ചിലപ്പോൾ ഈ കട്ടു ഗുരുവാകാനുള്ള മോഹം കാണും. ഓരോരോ ഗുരുക്കന്മാരുടെയൊക്കെ പേരും പ്രശസ്തിയൊക്കെ കാണുമ്പോൾ നമുക്കും അതുപോലെ ആയാലെന്തെന്ന് തോന്നും. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവനവൻ്റെ ജീവിതം അവനവൻ്റെ തന്നെ ഇരിക്കട്ടെ, അവനവൻ തന്നെ വളരട്ടെ. ചിന്തിച്ച് അതിൽ പോരായ്മയുണ്ടെന്ന് ചിന്തിച്ച് അവനെ പിന്തിരിപ്പിക്കരുത്. അതാണ്, അത് ശരിയായ രീതിയല്ല. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പം ബുദ്ധി വളർച്ച ഇല്ലാത്തതുകൊണ്ടാണ് അമ്മമാർ പറയേണ്ടത്. അല്ലേ? കൂടെ പായി കിടത്തുന്നത്, അവനെ ഉറക്കുന്നത് എല്ലാം കുറച്ച് വളർന്നു കഴിഞ്ഞാലോ അവനെ മാറിക്കിടക്കാൻ പറയും. അവൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറയും. അവനെ അകറ്റി സ്വതന്ത്രനാക്കുകയോ ചെയ്യും. അതുപോലെ അവനെ അകറ്റി സ്വതന്ത്രനാക്കിയാലേ എന്തോരും അവൻ സ്വതന്ത്രനാകും, സ്വന്തം കാലം നിൽക്കും. അത് വേണം. പക്ഷി മൃഗാദികളൊക്കെ അതാ ചെയ്യുന്നു. അവർ എപ്പോഴും എന്തു ചെയ്യും? ശകലം വളർന്നു വരുമ്പോൾ അകറ്റിക്കളയും, കൂട്ടത്തിൽ നിന്ന് മാറ്റി. അതിനു കാക്ക ശ്രദ്ധിച്ചറിയാതെ അതിൻ്റെ കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോൾ അത് പതുക്കെ പതുക്കെ ആ കൂട്ടിൻ്റെ അരികിൽ കൊണ്ടുവച്ചിട്ട് പുറത്തേക്ക് തള്ളിക്കിടും. എന്നാലേ അത് പറക്കും. ചിലവും അത് പറക്കാതെ താഴെ വന്ന് വീണ് അവിടെ ഇരിക്കും, ചാകത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ചെറിയ മരങ്ങളുടെ താഴ്ന്ന ശിഖരങ്ങളിൽ ഇരുന്നുകൊണ്ട് കാക്കാന്ന് വിളിക്കും. എന്തിനാണ്? മേളിലോട്ട് പറക്കാൻ, അത് ഇരിക്കുന്നിടത്തേക്ക് ചെല്ലാൻ. ഇനി താഴെ ഭൂമി വരത്തില്ല, കുറച്ച് ദൂരെ ഇരുന്നുകൊണ്ട് വിളിക്കും. അന്ന് ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ അത് സ്വയം പറക്കാൻ ശ്രമിച്ചാലേ അതിൻ്റെ ചിറകിന് ബലം വരത്തുള്ളൂ, എന്നിട്ട് അതിന് അതിജീവിക്കാൻ പറ്റും. അതിജീവനത്തിന് സ്വന്തം കാലം നിൽക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കട്ടുകുരുക്കന്മാർക്ക് അങ്ങനെ ഒരു, കാരണം അവർ സ്വാർത്ഥരാണ്. പിന്നെ ഈ വികാര ജീവികൾ ഒരിക്കലും ആ സ്വാർത്ഥതയെ തിരിച്ചറിയത്തില്ല. അതാണ് വിഷം കഴിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാം വിഷം എടുത്ത് കഴിക്കുന്നു. പൂർണ്ണമായും അങ്ങനെ അടിമത്തമായി പോകും. അവർ വിചാരിക്കുന്നു നമ്മളെല്ലാം അറിയാവുന്നുള്ള ആളും ഈ ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവരും അങ്ങോട്ട് പറയുകയും ചെയ്യും, ഗുരു സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്, നമ്മളൊന്നും അറിയാത്ത ആളാണ്, ഗുരുവിന് സർവശക്തിയുണ്ട്, നമുക്കൊരു ശക്തി ഇല്ലാത്തവരാണ്. ഇങ്ങനെ എപ്പോഴും ഈ അനുയായികൾ വിരുദ്ധ ധ്രുവങ്ങളിൽ ഈ ഗുരുവിനെയും നമ്മളെയും നിർത്തും. ഗുരുവിനെ നേരെ വിരുദ്ധമായൊരു ധ്രുവത്തിൽ വയ്ക്കും, ദക്ഷിണ ധ്രുവത്തിൽ. നമ്മളെപ്പോഴും എവിടെ വയ്ക്കും, ഉത്തര ധ്രുവത്തിൽ വയ്ക്കും. എന്നിട്ട് ഗുരു എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ വയ്യാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് ഇങ്ങനെ നമ്മൾ അവിടെ വയ്ക്കും, തന്നെ ഇങ്ങേറ്റത്തും വയ്ക്കും. അതാണ് അവരും മുതലാക്കുന്നത്, ചൂഷണം ചെയ്യുന്നതുമെല്ലാം. അതൊരു സത്യമില്ല. എല്ലാ മനുഷ്യരിലും കഴിവുകളൊക്കെ ഉണ്ട്, അത് അവൻ വളർത്തിയെടുക്കണമെന്നേ ഉള്ളൂ. ചിലർക്ക് ഇങ്ങനെ ഈ അതിവൈകാരിക ഭാവം വരും, അതുമൊക്കെ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ഇതല്ല പരിഹാരം. കട്ടുകുരുക്കന്മാരുടെ പടകളിൽ ചെന്ന് ചേരുന്നതല്ല അതിൻ്റെ പരിഹാരമെന്ന് പറയും. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജപ്പാനിലൊരു കട്ട് ഗുരു ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ഭൂമിക്കടിയിൽ കൂടെ ഓടുന്ന ട്രെയിനിൽ അവിടെ വിഷം വെച്ചു ആൾക്കാരെ കൊല്ലാൻ വേണ്ടി, വിഷബാധകം. അങ്ങനെ ഒരാൾ, അത് വേർക്ക് ഓരോ വിഭ്രാന്തിയാണ്. ഈ കട്ട് ഗുരുക്കന്മാരെല്ലാം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും, അവർ നോർമൽ ആൾക്കാരല്ല, അവർ കുറച്ചൊരു അബ്നോർമാലിറ്റിയാണ്. അവരുടെ പ്രവൃത്തിയിലും എല്ലാത്തിലും അത് കാണും. പക്ഷേ അത് മാറിയിരിക്കുന്നവർ തന്നെ, നേർബുദ്ധിയുള്ളവർ തന്നെ അറിയാൻ പറ്റും. ഈ ഗുരുക്കന്മാരിൽ പലർക്കും ഉള്ളത് ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടാകുന്ന, പെട്ടെന്നുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്. നമ്മുടെ തലയ്ക്കകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട്. അത് പെട്ടെന്ന് ശക്തമായിട്ട് അതിൻ്റെ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ ഇവർ പെട്ടെന്ന് ഇവരിലൊരു ഭാവമാറ്റമൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇങ്ങനെ വ്യാപിക്കും, നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കും. വ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാഹ്യബോധമൊക്കെ നഷ്ടപ്പെടും. അവരുടെ ചിന്തയും പ്രവൃത്തിയും ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതൊക്കെ അവരുടെ ബ്രെയിനിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ എന്തോ വലിയ ദിവ്യത്വമായിട്ട് ഈ ആൾക്കാർ കാണും. അവരുടെ പ്രത്യേക ഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കില്ലാത്ത എന്തോ അവരിലുണ്ടെന്ന് ധരിക്കും. സീഷേഴ്സ് എന്ന് പറയും, ചെറിയ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വരുമ്പോൾ പെട്ടെന്ന് ബുദ്ധിക്ക് മാറ്റം വരിക. അതാണ് ഇവരുടെ ഈ വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ആൾക്കാരെ ആകർഷിക്കുന്ന അതാണ്. പിന്നെ പ്രവചനം, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവർ വെറുതെ ഇരുന്ന് ഇവർ പറയുന്ന മുഴുവൻ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. പ്രവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തന്നെ രൂപം ഇവർ പറയും. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, വരൾച്ച, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് ശരിയാവും, കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. കണ്ടോ, പ്രവചനം അതുപോലെ ശരിയായി. ഭൂമിയിൽ എപ്പോഴെങ്കിലും ഇത് ഏതെങ്കിലും ഇല്ലാതിരിക്കും, ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടാവും. അനുയായികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അനുയായികൾ എപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ തെറ്റുകൾ തിരുത്താനും അവരെ അബദ്ധങ്ങൾ തിരുത്താനും അവരെ ശരിയാക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ല, ഇവരുടെ തെറ്റ് മനസ്സിലാക്കാനും ഇവരെ തിരുത്താനുമല്ല. അതവരൊരിക്കലും ചിന്തിക്കില്ല. നമ്മുടെ ലീഡർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ, എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വ്യാഖ്യാനിച്ചതിനെ ശരിയാക്കും. ആ അബദ്ധമെന്ന് വെച്ചാൽ അബദ്ധമല്ല, അത് ഇന്നതാണ് പറഞ്ഞത്. ഇത് വളരെ വിചിത്രമായൊരു ലോകമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും പേരൊക്കെ ആത്മഹത്യ ചെയ്യൂ ഒരാൾ പറയുന്ന കേട്ടിട്ട്. അപ്പോ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സ്വന്തം ജീവിതത്തെ കൊണ്ടൊന്ന് വേറൊരാളെ ഏൽപ്പിക്കുക. അത് ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് വളരെ അമൂല്യമായ ഒന്നാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലും ജീവിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കണം, അല്ലെ ഇനി പണിയെടുക്കാതെ സന്യാസത്തിൽ ജീവിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ്. അതെങ്ങനെ വേണോ ജീവിക്കാം, പക്ഷെ അതെങ്ങനെ ജീവിച്ചാലും ജീവിതം ആരുടെ കയ്യിലായിരിക്കണം? അവനവൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ല, ഇന്ന രീതിയിൽ ഒരാൾ ജീവിക്കണമെന്ന് വേറൊരാൾക്ക് പറയാനൊന്നുമില്ല, നിർദ്ദേശിക്കാനുമില്ല. അവനവന് ഇഷ്ടമുള്ള രീതി ജീവിക്കാം. ഡിസിപ്ലിൻഡായിട്ട് ജീവിച്ചാൽ സമാധാനമായി ജീവിക്കാം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. ഇത്രയും അത് മതം, രാഷ്ട്രീയം ഇതിലൊക്കെ നിങ്ങൾ കൂടുതൽ ഇടപെട്ട് കഴിയുമ്പം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. പറയണം, പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലല്ല. പാർട്ടി പറഞ്ഞാൽ മറ്റവൻ്റെ തല അറുത്തിട്ട് പോയി ചേരി കിടക്കുന്നവൻ്റെ ജീവിതം അവൻ്റെ കയ്യിലല്ല. വളരെ സംശയം ഒന്നും ഉണ്ട്. ഇത് ഈ കട്ടെന്ന് പറയുന്നത് ആത്മീയതയും മാത്രമല്ല, മതത്തിന് മാത്രമല്ല, രാഷ്ട്രീയത്തിനുമുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ജീവിതം പോയി. അത് അബദ്ധമാണ്, അത് അവൻ തിരിച്ചറിയുന്നില്ല. അവൻ വിചാരിക്കുന്നു ഞാനെന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നാണ്. അവൻ്റെ ജീവിതം ഒരു ലീഡർക്ക് കൊടുത്തിരിക്കുകയാണ്. അയാൾ പറയുന്നതനുസരിച്ചാണ് അവൻ വേറെ തന്റെ തലയിറക്കാൻ പോകുന്നത്. അവൻ മറ്റൊരുത്തനെ ഹിംസിക്കുന്നു, അവനും സ്വയം ഹിംസിക്കുന്നു, അവൻ്റെ ജീവിതവും പോയി. പക്ഷെ അവനെന്തോ വലിയ ഒരു ആദർശമായി കണക്കാക്കും. ബുദ്ധിശൂന്യതയാണത്. പുറത്താക്കും. അത് ഏറ്റവും നല്ലത് അതിൽ പെടാതിരിക്കുക. അതിൽ നമ്മൾ പെടാതിരിക്കുക. ആ കട്ടിലേക്ക് നമ്മൾ ഇന്ന് ചാടാതിരിക്കുക, അകന്നിരിക്കുക. അപ്പൊ പ്രശ്നമില്ല. ഈ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്ന വലിയ പ്രയാസമാണ്. മനസ്സിലായോ? നിങ്ങൾ സ്വതന്ത്രനായാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യാൻ ആരുമില്ല. നിങ്ങളൊരു കട്ടിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരാളെ ആ കട്ട് മുഴുവൻ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവരും പരസ്പരം നിരീക്ഷിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് പിന്നെ പുറത്തു കിടക്കാൻ വലിയ പാടാണ്. പുറത്തു കിടക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അവർ ഭീഷണിപ്പെടുത്തുന്ന അതാണ്. പല കട്ടിലും അവർ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങളെ വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്, അപകടമാണ്, നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് പറയും. അപ്പൊ ചില കട്ടുകളിൽ നിന്ന് പുറത്ത്, അതുകൊണ്ട് അതിലേക്ക് കടക്കാതിരിക്കുക, അതിൻ്റെ ഭാഗമാകാതിരിക്കുക. അതാണ് ബുദ്ധിപരമായ കാര്യം. നമ്മൾ സ്വതന്ത്രമായി തന്നെ നിൽക്കുക. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കും എന്താണ്? നിങ്ങൾ സ്വതന്ത്രമായി നിന്നാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയും. അത് പേടിയാക്കലാണ്. എന്തിനു വേണ്ടി? കട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കട്ടിൽ നിന്നാലും നിങ്ങൾ നശിക്കും, സ്വതന്ത്രമായി നിന്നാലും നശിക്കും. എപ്പോഴാണ് നശിക്കുന്നത്? എപ്പോഴാണ് നശിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾ നശിക്കുന്നത്? അറിയത്തില്ല. നിങ്ങളുടെ ഡിസിപ്ലിൻ നശിച്ചാൽ നിങ്ങൾ നശിക്കും. അപ്പോൾ നാശം സംഭവിക്കും. അല്ല, കട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയും പുറത്ത് നിൽക്കുന്നതുകൊണ്ട് നശിക്കുകയല്ല. നിങ്ങളുടെ ഡിസിപ്ലിൻ നശിക്കുമ്പോൾ നിങ്ങൾ നശിക്കും. എവിടെ നിന്നാലും നശിക്കും. ഈ കട്ടിലേക്ക് സംരക്ഷണം എന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലീഡറുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ നിന്നാൽ അവിടെ സംരക്ഷിക്കും. പക്ഷേ ലീഡറുടെ സ്വാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്താൽ പിന്നെ സംരക്ഷണമില്ല. അതാണ് പ്രശ്നം. കട്ട് എന്ന് പറഞ്ഞ എപ്പോഴും ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയാണ്. അതിനപ്പുറം അതിനകത്ത് യാതൊന്നുമില്ല. ഒരുത്തം കൊണ്ടുവന്ന് അടിയറ വയ്ക്കുകയല്ലേ, പിന്നെ ഇല്ലാതാക്കുന്ന എന്തിനാ? നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയല്ലേ, അപ്പൊ നിങ്ങൾ സ്വയം തന്നെ നശിപ്പിക്കുകയാണ്. പിന്നെ ആ നാശത്തെ ഒന്ന് ബലപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഒരു കാട്ടിലും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഒറ്റ നിർദ്ദേശമേ മേളിൽ നിന്ന് വരത്തുള്ളൂ. അല്ല, ഇനി നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ ലീഡർ പറയും, എന്റെ അഭിപ്രായം മനസ്സിലാക്കി എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യതയാണ് ലീഡറുടെ അഭിപ്രായം മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നത്. അതെപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടുത്തെ ഇഷ്ടം എന്തോ അത് ഞാൻ പ്രവർത്തിക്കാമെന്നുള്ള ഒരു മനോഭാവമായിരിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അവിടുത്തെ ഇഷ്ടം അല്ലെങ്കിലോ? ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെന്നിരിക്കും. അപ്പോൾ അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിജയിക്കും അതിൽ, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പറയും എന്തുകൊണ്ട് എന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. ആധ്യാത്മികമായ മാർഗത്തിൽ വരുന്നവർ നേരിടുന്ന വലിയൊരു ഗുരുതരമായ ഒരു വിഷയമാണ് തിരിച്ചറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെ കാര്യം? തുരിശ് ഗ്രീഷ്മയുടെ കാര്യം. സ്വന്തം ജീവിതത്തെ വേറെ ആരെയും കൊണ്ട് ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പോയി, ജീവിതം പോയി. എല്ലാ ജീവിതത്തിലും ഗൈഡൻസ് വേണം. ഇന്നിപ്പം നിങ്ങൾ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൈഡൻസ് ക്ലാസ്സാണ്. നിങ്ങളടുത്ത് എന്ത് ചെയ്യണം? ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഗൈഡൻസ്. ഇന്ന് അതൊക്കെ ഒരു കണക്കിന് ഞാൻ ആലോചിക്കും, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളല്ലേ. നമുക്ക് ഈ ഒരു 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ തന്നെ എന്തിനു പഠിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഒന്നിനും പറഞ്ഞുതരാൻ ആരുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് കരിയർ ഗൈഡൻസ് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ളൊരു പക്വത നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട, ഒരുപാട് മാർഗനിർദ്ദേശം നമുക്ക് കിട്ടാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവിതമൊന്നുമില്ല. ഏത് ജീവിതത്തിലും നമുക്ക് ഗൈഡൻസ് ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിലും ആവശ്യമാണ്. കട്ടുനേതാക്കന്മാരെ സമീപിക്കുന്നതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അതിവൈകാരികതയാണ്. അങ്ങനെ അതിവൈകാരികത ഇല്ലാത്തവരെ സമീപിക്കാൻ വളരെ ചാൻസ് കുറവാണ്. വളരെ ബുദ്ധിമാന്മാരാണെങ്കിലും അയാൾ എന്ത് ചെയ്യും? അതിവൈകാരികത എന്ന് പറയും. അതിന് ഈ പാരാസൈക്കോളജിയൊക്കെ പഠിക്കുന്നവരോട് സൈക്കിക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് തന്നെ, വളരെ വൈകാരികമായ ഏത് കാര്യങ്ങളെയും വൈകാരികമായി സമീപിക്കുക. സൈക്കിക്കായ ആൾക്കാർ അവരാണ് ഈ കട്ടുകളിൽ പോകുന്നത്. അല്ലാത്തവർ പോകത്തില്ല. സൈക്കാട്ടിക് അല്ല, സൈക്കിക് എന്ന് പറയുന്ന പേരെയാണ്. നമുക്കൊരു വളരെ ഏത് കാര്യവും വളരെ വൈകാരികമായി സമീപിക്കുക. എന്ന് വെച്ചാൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ വളരെ വൈകാരികമായി സമീപിക്കുക. അങ്ങനെ വ്യക്തികളെ സമീപിക്കുക, ആശയങ്ങളെ സമീപിക്കുക. പറയുന്നില്ല ഞാൻ പാർട്ടിക്ക് വേണ്ടി മരിക്കുമെന്ന്, അത് വൈകാരികമാണ്. മരിക്കാൻ നടക്കുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരുടെ നേച്ചർ അങ്ങനെ ആയിപ്പോയി. അവരുടെ അവനെയും ശരിയായ രീതിയിൽ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഈ പോകുന്നവന്റെ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവന്റെ ഈ വൈകാരിക ഭാവങ്ങളാണ്, അത് അവന്റെ ഉത്തരവാദിത്വമല്ല, അവന്റെ മനസ്സങ്ങനെയായി പോയി. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളൊരു കളക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയും. നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് വൈകാരികമായി. അപ്പോൾ ആ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗിന് നിങ്ങൾ വിധേയമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് വിഷം കുടിക്കാൻ പറഞ്ഞാൽ കണ്ണു അടച്ചുകൊണ്ട് വിഷം കൊടുത്ത് കുടിക്കുന്നത്. അപ്പോൾ ജീവിതത്തെ വേറൊരാളെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ജീവിതത്തെ വേറൊരാളെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്തു, തുരിശ് ഗ്രീഷ്മ എന്നല്ലേ പേര്. ആ തുരിശ് ഗ്രീഷ്മ എന്ത് ചെയ്തു, അവന് കുറേശ്ശെ വിഷം കൊടുത്ത്. വിഷം കൊടുത്തവൻ വിഷം കഴിച്ച് ഛർദ്ദിച്ചപ്പോഴും അവനെന്താണ് അവളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശരിക്കും അവളൊരു കളട്ട് ഗുരുവായി, അവൻ ശിഷ്യനുമായി. അവസാന നിമിഷം വരെ അവൻ എന്താ പറഞ്ഞത്, ഏറ്റവും കട്ടിന് ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. അവൾ ബുദ്ധിമതിയാണ്, അവളവന് കുറേശ്ശെ കുറേശ്ശെ ജ്യൂസിലും അതിലുമിലും ഒക്കെ വിഷം കൊടുത്തുകൊണ്ടേയിരുന്നു. തുരിശ് കോപ്പർ സൾഫേറ്റ് അതുപോലെ എന്തൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഇവൻ ഇതൊക്കെ കുടിച്ചിട്ട് ഛർദ്ദിക്കും, അസ്വസ്ഥനാവും, ഡോക്ടറെ കാണാൻ പോവും. അപ്പോഴെല്ലാം പറയുന്നത് എന്താണ്, അവൾ പാവമാണ്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇതാണ് കട്ടുഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം. മരിക്കുന്നതുവരെ അവനത് തിരിച്ചറിയാൻ പറ്റില്ല. അവസാനം എന്ത് ചെയ്തു, അത് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ മരിച്ചത്. എന്താ പറഞ്ഞത്, അവൾ പാവമാണ്. അവസാനം പോലീസ് വന്ന് മാസ് അവനോട് അവസാനത്തെ ഒരു മൊഴിയെടുപ്പുണ്ട്. മരണമൊഴിയെടുക്കുന്ന സമയത്തും അവൻ പറഞ്ഞെന്തെന്നറിയാമോ, അവൾ പാവമാണ്, അവളൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അവൻ്റെ ജീവിതം അവള് അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞവൻ പിന്നെ അവന് മറിച്ച് ചിന്തിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ആരെയും ഏൽപ്പിക്കരുതെന്നാണ്. ഇപ്പൊ സ്വതന്ത്രമായി ജീവിച്ച അപകടമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൽ വരുന്ന അപകടം എന്താണോ, ആ ജീവിതത്തിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടാൽ അപകടമാണ്. അതിൻ്റെ അപകടം എന്താണ്, അതിൻ്റെ ഭവിഷ്യത്തിലൂടെ അനുഭവിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഈ അഭയം എന്ന് പറയുന്നത് വളരെ വ്യാപ്തിയുള്ള ഒന്നാണ്. എന്താണ് ശരണാഗതി, ഇവിടെ എന്താ പറഞ്ഞത്, ശരണ്യത. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളവരാണ്. ആരെ ആശ്രയിക്കണം, എത്രമാത്രം ആശ്രയിക്കണം, ഏതുവരെ ആശ്രയിക്കണം, എങ്ങനെ ആശ്രയിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വേണം. അത്യാവശ്യമാണ്. വേറെ എന്താണ്, അങ്ങനെ ഈ ശരണം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. പിന്നെ വേറൊരാൾ നമ്മളെ നിയന്ത്രിക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി, മറ്റുള്ളവർ നിയന്ത്രിച്ച എന്തിനാ. ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, ജീവിതം എന്ന് പറയുന്നത് ഒരു അമൂല്യമായ ഒന്നാണ്. ഒരു ജീവിതം നമുക്ക് കിട്ടുക എന്ന് പറയും. അപ്പോ ഒരു ആണും പെണ്ണും കൂടെ ഇണചേർന്ന് കഴിഞ്ഞാൽ ഒരു ജീവൻ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതും ഒരു പ്രോബബിലിറ്റിയാണ് അങ്ങനെ ഒന്ന് സംഭവിക്കാമെന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് പുരുഷ ബീജങ്ങൾ ഒരണ്ടത്തോട് സംയോഗം ചെയ്യുമ്പോഴാണ് അതിൽ ഒരു സാധ്യത. അത് സംഭവിക്കണമെന്നൊന്നുമില്ല, സംഭവിച്ചത് സക്സസ് ആവണമെന്നുമില്ല. അവിടെ മുതലാണ് ജീവന്റെ തുടക്കം. പിന്നെ ജനിക്കുന്നു അടുത്തത്. അവിടെ തന്നെ നമ്മളെന്താണ് ആ ജന്മം തുടരണമെന്ന് യാതൊരു ഇതുമില്ല. ഇതിനെ പ്രോബബിലിറ്റി എന്ന് പറയും, സാധ്യത മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയും. ഇത് ഏത് സമയം നമ്മൾ ഇല്ലാതാവാം. എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയിൽ തുടരുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു അമൂല്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കും. ജീവിതം എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റിയാണ്. അത് അതിനെ അമൂല്യമായി നമ്മൾ തിരിച്ചറിയണം. കാരണം ഇത് ഏത് നിമിഷം നശിച്ചു പോകാമല്ലോ, അല്ലെങ്കിൽ ജനിക്കാതിരിക്കാൻ വരുന്നല്ലോ. നമ്മൾ ജനിക്കണമെന്നുള്ളതിനെന്താ ഗ്യാരണ്ടി? ഒന്നുമില്ല. ജനിച്ചു പോയി, അതിന് നമുക്ക് വല്ല കൈയടത്തലും ഉണ്ടോ? നമുക്കിതിൽ യാതൊരു കൈയടത്തലും ഇല്ല. ഇതങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഇത്രയും കാലം നിന്നത് ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടിയിലാണോ നിന്നത്? ഇന്നുവരെ നമ്മൾ ജീവിച്ചിരുന്ന എന്തെങ്കിലും ഗ്യാരണ്ടിയിലാണോ? ഒന്നുമില്ല. ഒരുപാട് എന്താണ് നശിക്കേണ്ട സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. പലതും നമ്മൾ അറിഞ്ഞിട്ടില്ല, പലതും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ഈ കോവിഡ് തന്നെ അതിന്റെ തുടക്കകാലത്ത് പിടിച്ചിറങ്ങി ചത്തുപോയനെ. പിന്നേ അങ്ങനെയുള്ള ഒരുപാട് ജീവിത സന്ദർഭങ്ങൾ, നമ്മുടെ ഇല്ലാതാവേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടും നമ്മൾ അതിനെ അതിജീവിച്ച് അതിജീവിച്ച് അറിഞ്ഞും അറിയാതെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു അമൂല്യമായൊരു സംഭവമാണ്. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോബബിലിറ്റിയാണ്, ഒരു സാധ്യത മാത്രമാണ്. ഇത് ഗ്യാരണ്ടിയുള്ള ഒരു സംഗതിയല്ല. അതിൽ എന്തെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യും, ഇത് അവസാനിക്കും. മരണം അത് സുനിശ്ചിതമായൊരു കാര്യമാണ്. അതിന് മാത്രമേ നമുക്കൊരു ഉറപ്പ് പറയാവുള്ളൂ. ജീവിച്ചിരിക്കുന്നതിൽ ഉറപ്പൊന്നുമില്ല, മരണം ഉറപ്പാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാ വേറൊരാളെ ഏൽപ്പിക്കുന്നു? വേറൊരാളെ കൈ കൊണ്ട് കൊടുക്കുന്ന എന്തിന്? വേറൊരാളെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? നമുക്ക് തന്നെ നിയന്ത്രിച്ചൊക്കെ ജീവിച്ചാ പോരെ. അതുകൊണ്ട് നമ്മൾ വേറൊരാളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും വേണ്ട, നമ്മുടെ ജീവിതത്തെ വേറൊരാളെ നിയന്ത്രിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. രണ്ടിന്റെ ആവശ്യമില്ല. സ്വയം കൊല്ലുക എന്ന് പറയുന്ന ഇതാണ് കാരണം. ഇതാണ്, ഇത് അമൂല്യമായ ഒന്നാണ്. അതിന് നമ്മളായിട്ട് എന്തിനാ നശിപ്പിക്കുന്നത്? ഇത് അമൂല്യമാണ്. ഒരുപാട് നാശങ്ങളെ അതിജീവിച്ചാണ് ഇത് നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ നമ്മളിതിനെ നശിപ്പിച്ചു കളയാൻ എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ് അല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായി ഇതിൻ്റെ നാശം സംഭവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ കൊണ്ട്. സ്വാഭാവികമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നു, നശിച്ചു പോവാം. അത് നമുക്ക് സ്വാഭാവികമൊന്നും വിളിക്കാൻ പറ്റുമോ? ചിലപ്പം വിളിക്കാം, ചിലപ്പം വിളിക്കാൻ പറ്റത്തില്ല. ഒരു മാരക രോഗം വന്ന് അങ്ങനെയൊക്കെ നശിച്ചു പോവാം, നശിക്കട്ടെ, അതിനെന്താ പ്രശ്നം? അതൊരു യാഥാർത്ഥ്യമാണ് മരണമെന്ന് പറയുന്നത്. അതെപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും സംഭവിക്കും. അത് സംഭവിച്ചുകൂടാന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാമെന്നിരിക്കാൻ നമ്മളായിട്ട് പിന്നെ എന്തിനാ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മൂല്യം, ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളത് നശിപ്പിക്കാൻ തയ്യാറാവത്തെ. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ വിഷം കഴിക്കാൻ പറഞ്ഞപ്പം 1000 പേര് വിഷം കഴിച്ച് മരിച്ചത്. സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുന്ന ഈ കൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുന്നു, അവിടെ മനസ്സിലാവണം. പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുക, ഗൈഡൻസ് സ്വീകരിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുമ്പോൾ അതൊക്കെ സ്വീകരിക്കണം. അതിപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക അല്ലേ. നമ്മൾ പോയിട്ടില്ലാത്ത ഒരു സ്ഥലം, ആ സ്ഥലം പോയവരോട് നമ്മൾ വഴി ചോദിച്ച് മനസ്സിലാക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. അതിലൊന്നും ഇതൊന്നുമില്ല. അതൊന്നുമല്ല നമ്മുടെ ജീവിതം തന്നെ വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയും. മറ്റുള്ളവരിൽ നിന്ന് അത് സഹായം സ്വീകരിക്കാം. എന്നുവെച്ചാൽ കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് മനുഷ്യ സമൂഹത്തിൽ ആവശ്യമാണ്. കൊടുക്കുകയും വാങ്ങിയൊക്കെ ചെയ്യേണ്ടി വരും. അതെപ്പോഴും ആവശ്യമാണ്. കൊടുക്കൽ വാങ്ങലുകളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ ഗൈഡൻസ് സ്വീകരിക്കേണ്ടെന്നല്ല, അഡ്വൈസ് സ്വീകരിക്കേണ്ടെന്നല്ല. കേട്ടില്ല. ആ കഠിനയാകം മരുന്ന് വെച്ചാൽ അവർ പ്രസിദ്ധരായിരിക്കും, അവർക്കൊരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. കട്ട് നേതാവായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ആൾ കട്ട് നേതാവല്ല. അവരെപ്പോഴും സമൂഹത്തിൽ പ്രസിദ്ധരായിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ നേതാവായിരിക്കുന്നു? അവർ പ്രസിദ്ധരാണ്. നമ്മൾ തിരിച്ചറിയേണ്ടതല്ല. ഒരു നേതാവിനെ കാണുമ്പോൾ അത് ഒരു കട്ട് നേതാവാണ് എന്ന് തിരിച്ചറിയുക, അതാണ് തിരിച്ചറിയേണ്ടത്. ഇത് കട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവ് നമുക്ക് വേണ്ട. അല്ല, അവരൊളിഞ്ഞൊന്നുമല്ല ഇരിക്കുന്നത്, അവർ പരസ്യം തന്നെ. നമ്മളവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒളിഞ്ഞിരുന്ന പിന്നെ എങ്ങനെ നേതാവാകും? നേതാവിന് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. അതിനൊന്നും ത്രികോണ സിദ്ധാന്തം തന്നെ എന്താണ്? തത്വചിന്തയാണ്, അത് സയൻസ് അല്ല. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, തത്വചിന്ത എന്നും അർത്ഥമുണ്ട്, സയൻസ് എന്നും അർത്ഥമുണ്ട്. രണ്ടിനും ശാസ്ത്രീയം എന്നാണ് പറയുന്നത്. ത്രികോണ സിദ്ധാന്തം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ തത്വചിന്താപരമായ ശാസ്ത്രീയമാണ്. ഇനി സയൻസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, രണ്ടും രണ്ടാണ്. ശാസ്ത്രീയം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന രണ്ടിലും പ്രയോഗിക്കാം. തത്വചിന്താപരമായ ശാസ്ത്രങ്ങളിലും പറയാം, ആധുനിക ശാസ്ത്രത്തിലും പറയാം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലും പറയാം. എന്നാല് ത്രികോണ സിദ്ധാന്തം എന്ന് പറയുന്നത് തത്വചിന്താപരമായ ശാസ്ത്രീയമാണ്. അല്ലാതെ ആധുനിക ശാസ്ത്രവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ആധുനിക ശാസ്ത്രീയമായ രീതിയിൽ അതിനെയൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ ആഹാര രീതികൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു പരിധിവരെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഒരു പരിധിവരെ അത് സ്വാധീനിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ കൃത്യമായി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. കൃത്യമായ നിയമം ഉണ്ടാകുമെന്ന് വെച്ചാൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നതാണ് സാത്വികനായിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹിറ്റ്ലർ സസ്യാഹാരിയായിരുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് സസ്യാഹാരിയും ക്രൂരന്മാരും. അങ്ങനെ പറയാൻ പറ്റില്ല. മാംസം കഴിക്കുന്ന നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, മത്സ്യം മാംസമൊക്കെ കഴിക്കുന്നു. നമുക്കങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. പിന്നെ ഈ സ്വഭാവത്തെ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന പ്രധാന കാരണം ഈ മത്സ്യമാർഗങ്ങളെ ഇതിനെയൊക്കെ കൊന്ന് തിന്നുമ്പോൾ കൊല്ലുന്നതിനൊരു ക്രൂരതയുണ്ട്. ആ ക്രൂരത അവനിലുള്ളത് കൊണ്ടാണല്ലോ കൊന്നിട്ട് തിന്നുന്നത്. അപ്പോൾ കൊല്ലലും കൊന്നിട്ടുള്ള തിന്നലും അവൻ്റെ ക്രൂരതയെ വളർത്തും. ആ രീതിയിലാണ് പറയുന്നത്. അത് തിന്നുന്നതിനപേക്ഷിച്ച് കൂടുതൽ നിൽക്കുന്നത് കൊല്ലുന്നിടത്താണ്. ക്രൂരതയില്ലാതെ കൊല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളതിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് കാണാത്ത രീതിയിൽ കൊന്ന് തിന്നുമ്പോൾ കൊല്ലുന്നിടത്താണ് ക്രൂരത, അതുകൊണ്ടാണ് അത്തരം ഭക്ഷണം സ്വാധീനിക്കും എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണം നമ്മുടെ സ്വാധീനിക്കും. അത് ഇപ്പോൾ മത്സ്യം മാംസം എന്നുള്ള നോക്കുമ്പോഴേ ഭക്ഷണത്തെ ഇന്ന് മനസ്സിലാക്കുന്നത് പണ്ടത്തെ രീതിയിലല്ല. അത് സസ്യമാണോ മാംസമാണോ എന്നുള്ളതല്ല, അതിനകത്ത് വൈറ്റമിൻസ് എത്രയുണ്ട്, പ്രോട്ടീൻ എത്രയുണ്ട്, കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, മൈക്രോ ന്യൂട്രീഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് ഭക്ഷണത്തെ വിലയിരുത്തുന്നത്. ആ രീതിയിലാണ് ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കുന്നത്. അല്ലാതെ അത് മാംസമാണോ മറ്റാണോ നോക്കിയിട്ടല്ല. പക്ഷെ കൊല്ലുന്നിടത്ത് ക്രൂരത വരും. കാരണം ഭക്ഷണത്തെയും അതിൻ്റെ കണ്ടന്റാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്നത്. അത് ഓരോന്നിലും എന്താണ് ഇരിക്കുന്നത് അത് നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ മദ്യം കഴിക്കുന്നു, മദ്യം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, മദ്യത്തിലുള്ള തന്മാത്രകളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. എന്തുകൊണ്ട്? അത് മദ്യത്തിലുള്ള തന്മാത്രകളുടെ പ്രത്യേകതയാണ്. അതിൻ്റെ രാസഘടനയാണ് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നത്. അപ്പം തലച്ചോറിനെ ബാധിക്കും. അപ്പം ഭക്ഷണം എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇന്ന് മനുഷ്യൻ മനസ്സിലാകുന്നതിൻ്റെ കണ്ടന്റ് അനുസരിച്ചിട്ടാണ്. മനസ്സിലായോ? അതനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് മത്സ്യം, മത്സ്യം കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം പ്രോട്ടീൻ കിട്ടും അല്ലേ? നിങ്ങൾ സോയ കഴിച്ചാലും അതേ പ്രോട്ടീൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ എങ്ങനെയാണ് ശരീരത്തെ സ്വാധീനിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് ഈ മത്സ്യവും സോയയും സ്വാധീനിക്കുന്നത്. പ്രോട്ടീൻ്റെ സ്വാധീനമാണ്. അങ്ങനെയാണ് ഇന്ന് ജന ആൾക്കാർ ആഹാരത്തെക്കുറിച്ച്, പണ്ടത്തെ പഠനമല്ല ഇന്ന് പഠിക്കുന്ന. അങ്ങനെയാണ് അത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ അതൊക്കെ ഓരോ കുതർക്കങ്ങളാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പ്രാണികളെ ഹിംസിക്കുന്നതും സസ്യങ്ങളെ ഹിംസിക്കുന്നതും തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ശ്വസിക്കുമ്പം തന്നെ എത്ര ബാക്ടീരിയ നശിക്കുന്നു, ശ്വസിക്കാതിരിക്കാൻ പറ്റും. അതല്ലല്ലോ അഹിംസ എന്ന് പറയുന്നത്, അതല്ലല്ലോ. അത് ഹിംസയെ ന്യായീകരിക്കാൻ വേണ്ടി അഹിംസയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ പറയുന്നതാണ്. മനസ്സിലാക്കിയിട്ട് മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, അതിലർത്ഥമില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഹിംസ ഇരുന്നാലും നടന്നാലും ഒക്കെ ആയിരക്കണക്കിന് ബാക്ടീരിയകളെ ഹിംസിക്കുകയാണ്. അപ്പോൾ ഹിംസ അല്ലാണ് അല്ലേ എന്ന് ചോദിച്ചാണ്, അതല്ലല്ലോ അഹിംസ.